ഇവിടെ പറയുന്ന എന്തിനെ കുറിച്ചാണ് ജീവകാരുണ്യം, അഹിംസ? അഹിംസയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്. ഓർക്കുക, നാം കൊല്ലുന്നതും ഇങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് ഭുജിക്കയതും. എല്ലാവരും ആത്മസഹോദരർ. ആത്മസഹോദരർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ്? കേട്ടില്ല. ആത്മാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മസഹോദരം എന്ന് വെച്ചാൽ സ്വസഹോദരൻ. സഹ ഉദരം, ഒരേ ഉദരത്തിൽപ്പെട്ടവരെയാണ് സഹ ഉദരന്മാർ, സഹോദരന്മാരെന്ന് പറയുന്നത്. ഞാനും എൻ്റെ ജ്യേഷ്ഠനും അനിയനും അനിയത്തിയും എല്ലാം സഹ ഉദരരാണ്. സഹോദരൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും എല്ലാം ചേർത്ത് പറഞ്ഞതാണ്. സഹോദരൻ പുല്ലിംഗത്തിൽ പറയും, സഹോദരി സ്ത്രീലിംഗത്തിൽ പറയും. സഹോദരർ എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ ഭേദം. ഒരു ഉദരമുള്ളവരാണ് സഹോദരന്മാരെന്ന് പറയും. ആത്മസഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണോ? തനിക്കൊപ്പം ഒരേ ഉദരത്തെ പങ്കിടുന്നവർ ആത്മസഹോദരർ എന്ന് പറഞ്ഞു. ആത്മ എന്ന് പറഞ്ഞ ഉടനെ ആത്മാവെന്നും ചിന്തിച്ചടയാണ്. ഈ ആത്മാവും സഹോദരനെന്നും പറയുന്നത് തമ്മിൽ ബന്ധമില്ല. രണ്ട് രണ്ട് കാര്യങ്ങൾ. നിങ്ങളെല്ലാവരും ഒരേ ആത്മാവാണ്, അതുകൊണ്ട് എല്ലാവരും സഹോദരന്മാരെന്നൊക്കെ പറയുന്നത് അബദ്ധമാണ്. മറിച്ച് എന്താണോ, നമ്മളെല്ലാവരും ഒരു ഉദരത്തിൽ പിറന്നവരാണ്. എനിക്കൊപ്പം എന്നോടൊപ്പം ഒരു ഉദരത്തിൽ പിറന്നവരാണ് എല്ലാവരും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പിറന്ന ഉദരം ഏതാണ്? ആ ഉദരം ഏതാണ്? പ്രകൃതി. പ്രകൃതിയിലാണ് എല്ലാവരും പിറക്കുന്നത്. പഴയ സാഖ്യന്മാരുടെ സിദ്ധാന്തമാണ്. എല്ലാവരും എവിടെ പിറക്കുന്നു? ഒരു പ്രകൃതിയിൽ പിറക്കും. ഒരു പ്രകൃതിയാണ് എല്ലാവരുടെയും അമ്മ. ആ പ്രകൃതി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത് എന്തോ അത്. പ്രപഞ്ചത്തിന്റെ നാനാതരത്തിലുള്ള ഈ ജീവസൃഷ്ടി, അതിന് കാരണമായിരിക്കുന്നതിനാണ് പ്രകൃതി എന്ന് പറയുന്നത്. അല്ല, നമ്മളിപ്പോൾ പറയുന്ന നേച്ചർ എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ ആ പ്രകൃതി അത് സാങ്കേതിക സിദ്ധാന്തം അനുസരിച്ച് പുരുഷന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നു. പുരുഷൻ അവിടെ ഉണ്ടായിരിക്കും. പുരുഷന്റെ സാന്നിധ്യത്തെ എന്ത് ചെയ്യുന്നു? സർവത്തെ സൃഷ്ടിക്കുന്നു. മയാധ്യക്ഷേണ പ്രകൃതി സ്വയതേ സച്ചരാചരം. ഗീതി പറയും, പ്രകൃതി സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നു. അതിന് സാക്ഷിയായിരിക്കുന്ന പുരുഷൻ, ആത്മാവും ബ്രഹ്മം എന്നെല്ലാം പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രകൃതി പെറ്റ മക്കളാണ് എല്ലാവരും. ഇവിടെ എല്ലാവരും ഒന്നും ഉദ്ദേശിക്കുന്നത് ജീവികളെ, എല്ലാ ജീവികളെ. കാരണം ഇവിടെ വിഷയം ജീവികളെ കൊല്ലാമോ എന്നുള്ളതാണ്. ഇപ്പോൾ ജീവികളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി അതാണ്. ജീവികളെല്ലാം ഒരു പ്രകൃതിയിൽ ഉണ്ടായതാണ്. പ്രകൃതി നമ്മൾ അമ്മയായിട്ടെടുക്കുന്നു. അപ്പോൾ സഹോദരന്മാർ പരസ്പരം കൊല്ലുന്നത് അതെങ്ങനെ ശരിയാകും? കൊല്ലാൻ പാടില്ല, മനുഷ്യൻ പരസ്പരം കൊല്ലാൻ പാടില്ല, മനുഷ്യര് മറ്റ് ജീവികളെ കൊല്ലാൻ പാടില്ല. ഇവിടെ പറയുന്ന വിശേഷിച്ചും തിന്നുന്നതിന് വേണ്ടി കൊല്ലുന്നതിനെയാണ്, അത് പാടില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്നത് കൊല്ലരുത് എന്ന് പറയുന്ന ഒരു ആത്മീയമായ കാഴ്ചപ്പാടിൽ പറയുന്നതാണ്. അഹിംസ എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക സാധനം, അതെല്ലാവർക്കും വേണം, നിർബന്ധമായിരിക്കണം എന്നുള്ളതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്. ഇതെവിടുന്ന് വന്നാണോ? പഴയ ജൈന സിസ്റ്റത്തിൽ നിന്ന് വന്നാണ്, ജൈനന്മാരുടെ ഒരു കാഴ്ചപ്പാട്. ജൈനന്മാരിൽ വന്ന്, ബുദ്ധന്മാരിൽ വന്ന്, പിന്നെ ക്രമേണ ഭാരതത്തിലെ മറ്റ് ജനവിഭാഗങ്ങളിലേക്കും വ്യാപിച്ച് അങ്ങനെ അതൊരു അത്. പക്ഷേ ഇത് കൊല്ലരുത്, ആത്മസഹോദരരാണ്. അതുകൊണ്ട് കാരണം കൊല്ലരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലൊരു യുക്തി വേണം. എന്തുകൊണ്ട് കൊല്ലാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നൊരു സമാനം പറയണ്ട, ഞങ്ങൾ കൊല്ലും, എന്താ കുഴപ്പം? അപ്പോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പറയുന്നത് ഈ ജീവികളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ സിദ്ധാന്തം അതാണ്. മനുഷ്യന് ദൈവം സൃഷ്ടിച്ചിട്ട് ബൈബിളിലും മറ്റും പറയുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യന്റെ എന്നോട് പറഞ്ഞു, അതായത് ബാക്കിയെല്ലാം സൃഷ്ടിച്ചിട്ട് പറഞ്ഞതൊക്കെ നിങ്ങളുടെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അതിന് ചിലതിനെയൊക്കെ ഒഴിവാക്കി ബാക്കിയെല്ലാം തിന്നോളാം പറഞ്ഞു. അതുകൊണ്ട് മനുഷ്യന് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് എല്ലാ ജീവനെയും കൊല്ലാം. അപ്പൊ അവരുടെ ആത്മീയ വിശ്വാസം അനുസരിച്ച് ഇത് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇവിടെ നിന്നും പല മതസാരവും ഒന്നും ആകത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, വിഷയം ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അവരത് അംഗീകരിക്കത്തില്ല. കൊല്ലരുത് നിന്ന് ആര് പറഞ്ഞു? ഞാൻ കേട്ടിട്ടില്ല. അവരങ്ങേറ്റം പറഞ്ഞു കഴിഞ്ഞാ എന്താണ്, നിങ്ങൾ സഹോദരന്മാര് പരസ്പരം കൊല്ലരുത്, നിങ്ങളെല്ലാരും ഒരുമിച്ച് നിങ്ങളുടെ ശത്രുക്കളെ കൊല്ലണം, അതിനിടയിൽ നിങ്ങൾ പരസ്പരം കൊല്ലാൻ പോയി കഴിഞ്ഞാ അത് പ്രശ്നമാണ്. ഇത്ര ഇതിൽ കൂടുതൽ പറയുന്നില്ല, അവരുടെ ഗ്രന്ഥങ്ങളിലൊന്നും പറയുന്നില്ല, അവരങ്ങനെ ആചരിക്കുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ല. കൊല്ലരുത് എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിന് ഇത്രയേ ഉള്ളൂ, എന്താണോ, നിങ്ങൾ പരസ്പരം കൊല്ലരുത്, നിങ്ങൾ ഒരുമിച്ച് ചെയ്യണം, മറിച്ച് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് കൊല്ലാം. പിന്നെ അതീ പറയുന്നത് കൊല്ലുന്നതിന് അവർ ചില നിയമങ്ങൾ പറയുന്നുണ്ട്, ആ നിയമം അനുസരിച്ചല്ലാതെ കൊല്ലാൻ പാടില്ല. അതായത് രക്തസമേതം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പ്രാണികളെ കൊന്നാലും. അപ്പോ രക്തസമേതം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന രീതിയിൽ രക്തം വാർത്തിട്ടാണ്, അതുകൊണ്ടാണ് അവർ ഞരമ്പുകൾ, പ്രധാന ഞരമ്പുകൾ മുറിച്ചിട്ട് കൊല്ലുന്നത് കഴുത്തിൽ. അപ്പൊ രക്തം വാർത്ത് കളഞ്ഞിട്ട് ആ മാംസം ഭക്ഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ അങ്ങനെ അല്ലാതെ കൊല്ലരുതെന്ന് പറയുന്നത് അവരുടെ മതസിദ്ധാന്തം അങ്ങനെ അല്ല, കൊല്ലരുതെന്ന് അവർ പറയുന്നു. കൊല്ലരുതെന്ന് പറഞ്ഞ ഈ അർത്ഥത്തിലൊക്കെയാണ് ഇത്. നമ്മൾ നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വായിച്ചു നോക്കുമ്പോഴേ ചിലപ്പോൾ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകും. അവർ കൊല്ലരുതെന്ന് പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞു. രക്തം വാർത്ത് അത് ഇപ്പോ ചട്ടമ്പിസ്വാമിയുടെ ക്രിസ്തുമത ഛേദനമാണ്. അല്ല, അതിലല്ല ജീവകാരുണ്യം. നിരൂപണത്തിൽ ബൈബിളിലും കൊല്ലരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് സ്വാമി സമർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അത് ബൈബിള് ശരിക്കും മനസ്സിലാക്കാതെയാണ്. ആ ഭാഗം സ്വാമിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ആരോ സ്വാമിയെ തെറ്റിദ്ധരിപ്പിച്ചു. രണ്ടു തരത്തിൽ സംഭവിക്കും, ഇങ്ങനെയാണെന്ന് ആരോ പറഞ്ഞു ധരിപ്പിച്ചു. അങ്ങനെയുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതാണ്, ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ രക്തസമേതം മാംസം ഭക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തു അഹിംസാവൃതക്കാരനായിരുന്നു എന്ന് പറയുന്നു. ബൈബിളിൽ ക്രിസ്തു മത്സ്യം ഭക്ഷിച്ചു എന്നുള്ളതിന് തെളിവുണ്ട്. മത്സ്യം മാംസം ഭക്ഷിച്ചതായിട്ട് കൃത്യമായ ഇവിടത്തും പറയുന്നില്ല, പക്ഷെ മത്സ്യം ഭക്ഷിച്ചതായിട്ട് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്ന് കടൽ തീരത്താണ്, അപ്പോൾ അവരൊക്കെ മത്സ്യം ഭക്ഷിക്കും. അപ്പം ഞാൻ രക്തസമേതം ഭക്ഷിച്ചില്ല എന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? രക്തം വാർത്ത് കളഞ്ഞിട്ട് ഭക്ഷിച്ചെന്നാണ്. അങ്ങനെയാണ് ബൈബിളിൽ പറയുന്നതും അവരാചരിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്രിസ്തു എന്താണ് അഹിംസാവൃതം സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നത് വിദണ്ഡവാദമാണ്. അത് ശരിക്കും ബൈബിളിന്റെ താല്പര്യമല്ല. ബൈബിൾ ഖുറാൻ ഇതിലെല്ലാത്തിനും അവർ മത്സ്യമാംസ ഭക്ഷണം അവരുടെ അത് അവരുടെ ആത്മീയതയുടെ ഭാഗമാണ്. അവരുടെ ആത്മീയതയുടെ കൂടി കാരണം ഇന്നും അവരെന്ത് ചെയ്യുന്നു, നൂറുകണക്കിന് ജീവികളെ ബലി കൊടുക്കുന്നു മുസ്ലിങ്ങൾ. അതവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതവരുടെ ആധ്യാത്മിക ഇതിന്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ മതത്തിന്റെ വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ഒക്കെ ഭാഗമായി കഴിഞ്ഞാൽ ഏത് വലിയ ഹിംസയും അവർക്ക് അഹിംസയാണ്. അദോഷമുണ്ട്, കാരണം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ചെയ്യുകയാണ്. അതുകൊണ്ട് അവർക്ക് സ്വർഗത്തിൽ നിന്ന് പുണ്യം കിട്ടുന്നു, സ്വർഗത്തിൽ ചെല്ലുന്നു. അപ്പൊ അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു ജീവികളെയും കൊന്ന് തിന്നരുത് എന്നാണ്. അപ്പൊ അങ്ങനെ ജീവികളെ കൊന്ന് തിന്നരുത് എന്ന് പറയുമ്പോൾ മനുഷ്യന് ജീവികളുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടാവുന്നുണ്ടാ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കൊല്ലരുത് എന്ന് പറയുന്നത്. ജീവിയുടെ ദുഃഖം അവൻ അവന്റെ ദുഃഖം പോലെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് ആണ് പ്രധാനമായും പറയുന്നത്. പഴയകാലത്തും മനുഷ്യനെ അറിയാമായിരുന്നു സസ്യങ്ങൾക്കും എല്ലാം ജീവനുണ്ടെന്ന്. പക്ഷേ അവന് സസ്യങ്ങളുടെ ജീവൻ തിരിച്ചറിയാൻ ഇന്നത്തെ പോലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഗൗരവമായിട്ട് അവർ എടുത്തില്ല. പിന്നെ മനുഷ്യന് ജീവിക്കണമല്ലോ. സസ്യവും ജീവികളും എല്ലാം എല്ലാത്തിനെയും ഹിംസിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവനെങ്ങനെ ജീവിക്കും, ജീവൻ എങ്ങനെ നടക്കും? അതുകൊണ്ട് എവിടെയാണോ മറ്റൊരു ദുഃഖം തന്റെ ദുഃഖം പോലെ അവൻ തിരിച്ചറിയുന്നത് അവിടെ ഹിംസിക്കരുത് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. മനുഷ്യര് പഴയകാലത്ത് തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ആദ്യകാലത്ത് മനുഷ്യന്റെ ശത്രുവായിരുന്നു ഇതെല്ലാം. ക്രമേണ അവർ ആന, കുതിര, പട്ടി, ഇങ്ങനെ കോഴി എല്ലാത്തിനെയും മനുഷ്യൻ എന്ത് ചെയ്തു അവനോട് ഇണക്കി വളർത്താൻ തുടങ്ങി. അപ്പോഴാണ് അവന് മൃഗങ്ങളുമായിട്ടൊരു ബന്ധം വന്നത്, പശു, ആട്. അപ്പോ അതിനെ കൊന്നാൽ അവന് നഷ്ടം വരും, അപ്പൊ അതിനെ കൊല്ലരുതെന്നുള്ള ഒരു ചിന്താഗതിയും വന്നു. പിന്നെ അതിന്റെ ഏറ്റവും ഉപരിയായിട്ട് ജീവകാരുണ്യം എന്ന് പറയുന്ന ഒരു വികാരം, കാരുണ്യം എന്ന് പറയുന്ന വികാരം, അത് മനുഷ്യനോട് മാത്രം പോരാ, മൃഗങ്ങളോടും വേണം. അതിന്റെ വേദന മനുഷ്യൻ തിരിച്ചറിയുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതായത് സസ്യങ്ങളൊക്കെ ഒന്നും അഹിംസയില്ല എന്ന് പറയുന്ന ഒരു തർക്കം മാത്രമാണ്. അപ്പോ മൃഗങ്ങളെ കൊന്നാലും മത്സ്യങ്ങളെ കൊന്നാലും പിന്നെ എന്താണ് മറ്റൊന്നിന്റെ മാംസം, ആ മാംസം കൊണ്ട് തന്റെ മാംസത്തെ പുഷ്ടിപ്പെടുത്തുക, അതിൻ്റെ ഒരു അധാർമികത മനുഷ്യൻ ചിന്തിച്ചു. കാരണം ഈ ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്താഗതിക്ക് അനുസരിച്ച് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ധാർമ്മികത ഒരാൾ ചിന്തിച്ചില്ലെങ്കിൽ അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം കൊല്ലുന്നതും തിന്നുന്നതും. അവരിൽ അങ്ങനെ ഒരു ധാർമ്മികതയില്ല. അങ്ങനെ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ മത്സ്യമാംസങ്ങളെ കൊന്നു തിന്നാൻ പാടില്ല. ഒന്നും മത്സ്യമാംസങ്ങളോ മത്സ്യത്തെയും മാംസത്തെയും ഭക്ഷിക്കാൻ പാടില്ല, കൊന്നിട്ട്. അതൊരു ധാർമ്മികതയാണ്. ഇവിടെ പറയുന്ന ഒരു എന്താണ് ഒരു ആത്മീയമായ ധാർമ്മികതയായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആധ്യാത്മികമായി ജീവിക്കുന്ന ഒരാൾ, അതിന്റെ പ്രധാനമായ ആശയം എന്ന് പറയുന്നത് ഭക്ഷണമല്ല, ഭക്ഷണത്തിന്റെ ശുദ്ധാശുദ്ധികളല്ല, മറിച്ച് എന്താണോ ജീവിതത്തിൽ അഹിംസ എന്ന് പറയുന്ന ഒരു വ്രതം, ആ വ്രതത്തെ സ്വീകരിച്ചുകൊണ്ട് ആത്മീയമായി ഒരു ജീവിക്കും പിന്നെ എന്താണ് പ്രാണഭയം ഉണ്ടാക്കാതെ എല്ലാ ജീവികൾക്കും അഭയം കൊടുത്ത് ജീവിക്കുക എന്നൊക്കെ പറയുന്ന ആവശ്യം ജൈനന്മാരിൽ നിന്ന് വന്ന ആവശ്യം, അതാണ് ഇവിടെ ഗുരു പറയുന്നത്. അപ്പൊ അതിനെ ഭക്ഷണത്തിന്റെ ഭക്ഷണക്രമമായിട്ടോ അല്ലെങ്കിൽ ശുദ്ധാശുദ്ധ വിചാരമായിട്ടോ മാത്രം കാണരുത്. അതൊക്കെ ഒരു ചെറിയ ഭാഗമായിട്ട് അതി വരും. ഇതിന് ആത്മീയമായ ഒരു അഹിംസാവ്രതം അങ്ങനെ മനസ്സിലാക്കിയാലേ ഒരാൾക്കത് പാലിക്കാൻ പറ്റും. അല്ലാതെ ശാരീരികമായ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ആണ് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മത്സ്യവും മാംസവും ഒക്കെ കഴിക്കേണ്ടി വരും. അതിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് അല്ലേ, നല്ല പ്രോട്ടീൻ കിട്ടണമെങ്കിൽ മത്തി കഴിക്കണം. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന സാധനം മത്തി. നല്ലൊരു മത്തി കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് 6 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും. അപ്പൊ പിന്നെ മത്തി തന്നെയാണ് ചിന്തിക്കും. അപ്പൊ അത് ആരോഗ്യപരമായിട്ടല്ല പറയുന്നത്, അതൊരു ജീവിതവ്രതമായി സ്വീകരിക്കുക. അത് ഒന്നും കൊല്ലും. പിന്നെ നമ്മള് അത് കൂടുതലും കൊല്ലുന്നതും തിന്നുന്നതും അതിന്റെ രുചി നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാണ്. രുചി ഇഷ്ടപ്പെട്ടാണ് മനുഷ്യൻ കൊല്ലുകയും തന്നെ. അപ്പോ രുചിയെ ഇഷ്ടപ്പെട്ട് ചെല്ലുമ്പോൾ ഒരു പ്രാണിയെ ഹിംസിക്കുകയാണ്, അതിനെ വേദനിപ്പിക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത വന്നു ആ രുചിയെ നമ്മൾ ത്യജിക്കാൻ തയ്യാറാവണം. അവിടെയാണ് ത്യാഗം. ആത്മീയതയിലെ ത്യാഗം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ് ത്യാഗം വരുന്നത്. പിന്നെ ഭക്ഷണം എങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്നു, സാത്വികമാണോ രാജസമാണോ താമസമാണോ, അതൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ കാരുണ്യം അഹിംസ ഈ മനോഭാവം ഉള്ളിലുണ്ടോ അതിനാണ് പ്രാധാന്യം ഇവിടെ ഈ കാര്യം പറയുന്നത്. ശുദ്ധിയും വൃത്തിയൊക്കെ മനുഷ്യന് ആവശ്യമാണ്, ആരോഗ്യവും ആവശ്യമാണ്, അതൊക്കെ മറ്റൊരു വിഷയമാണ്. പക്ഷെ കൊല്ലാവൃതം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും എന്താണോ അഹിംസ. ഗുരു അതിന് പ്രചാരം കൊടുത്ത ആ ഒരു തരത്തിലുള്ള അഹിംസാത്മകമായ ഒരു നിലപാടിന് വേണ്ടിയിട്ടാണ്. അല്ല സസ്യഭക്ഷണം മാത്രമല്ല, സസ്യഭക്ഷണം എന്ന് പറയണെങ്കിൽ സസ്യഭക്ഷണം ഉപേക്ഷിക്കുന്നതിനുള്ള ഒരുപാട് യുക്തികളുണ്ട് ആരോഗ്യപരമായി. എന്നുവെച്ചാൽ കേവലം സസ്യഭക്ഷണം അത് പറ്റില്ല, മത്സ്യമാംസങ്ങളാകാമെന്ന് പറയാൻ ഒരുപാട് യുക്തികളുണ്ട്. ഏറ്റവും പ്രധാനം മനുഷ്യന്റെ ആരോഗ്യം തന്നെ. ഒരുപാട് അപ്പൊ അതല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്ന അഹിംസയുടെ പേരിൽ നിങ്ങൾ കൊല്ലാതിരിക്കുക. അപ്പൊ അത് ഇവിടെ പറയുന്നത് എന്താണ്, എല്ലാവരും സർവജീവികളും മനുഷ്യൻ മനുഷ്യനെയും കൊല്ലാൻ പാടില്ല. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നുണ്ടല്ലോ, അതും ചെയ്യാൻ പാടില്ല എന്നുള്ള ഇന്നലെ എന്താ ചോദിച്ചത്? ഇന്നലെ എന്തോ ഒരു ചോദ്യം ചോദിച്ചല്ലോ, മറന്നു. വേറെ അങ്ങ് ചോദിച്ചിരിക്കുന്നത് അതല്ലേ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു. അതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. വിത്ത് കഴിക്കുമ്പോൾ അത് കിടന്ന് പടയ്ക്കുമോ കരയും, നിങ്ങളുടെ കണ്ണിൽ കണ്ണീര് വരും, നിങ്ങൾക്ക് അതിനോടൊരു എന്താണ് ഒരു ആത്മബന്ധം. ഒരാളൊരു വീട്ടിലൊരു പട്ടിയെ പൂച്ചയെ വളർത്തുന്നത് ചിലപ്പോൾ അയാളുടെ മക്കളെ വളർത്തുന്ന അതിനോ അത് കൂടുതലോ സ്നേഹത്തിലായിരിക്കും. അപ്പോൾ അയാൾ അതിനകത്ത് തിന്നാൻ പറ്റൂ പറ്റൂ. മനുഷ്യൻ ആത്മബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് അവന് ഹിംസിക്കുമ്പോൾ വേദന വരുന്നത്. ആത്മാവിനെ സംബന്ധിച്ച് പഴയ വീക്ഷണം പുതിയ വീക്ഷണം ആരുടെ? അതായത് ആത്മാവെന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ആത്മീയമായി ചിന്തിക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ. മനസ്സിലായി? ഭൗതികമായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവെന്നുള്ള ഒരു വിഷയം അവരുടെ ചിന്തയ്ക്ക് വിഷയമേ അല്ല. അങ്ങനെ അതൊക്കെ പണ്ട് നിങ്ങൾ പ്രഭാഷണങ്ങളിൽ കേട്ടിരിക്കും, അതിനൊന്നും യാതൊരു യാഥാർത്ഥ്യമില്ല. ആത്മാവെന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു, അതിനന്വേഷിക്കുന്നു, അതിനെ കുറിച്ച് പല സിദ്ധാന്തങ്ങളും മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അല്ലാതെ എല്ലാ മനുഷ്യരും ആത്മാവിനെ അന്വേഷിച്ചല്ല ജീവിക്കുന്നത്. ആണോ? അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലുണ്ടായിരുന്നില്ലേ, അവരൊക്കെ ആത്മാവിനെ അന്വേഷിച്ചാണോ ജീവിച്ചത്? അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഇപ്പൊ അവിടുന്ന് ഒരാളല്ലേ ഇറങ്ങിയുള്ളൂ ആത്മാവിനെ അന്വേഷിച്ച്? അല്ലേ എല്ലാരും ഇറങ്ങിപ്പോയാ? ആ ഒരാളേ ഉള്ളൂ. എല്ലാരും ആത്മാവിനെ അന്വേഷിച്ചൊന്നുമല്ല ജീവിക്കുന്നു. സ്വന്തം കാര്യമാണെങ്കിൽ ശരി, അതല്ല പറയുന്നത്. എല്ലാവരും കാര്യം പറഞ്ഞുകൊണ്ടാണ്, എല്ലാവരും കയറി പിടിക്കരുത്. നമ്മുടെ എന്ന് പറയേണ്ട സ്വന്തം കാര്യം പറ. അത് ശരിയാണല്ലോ, അതൊക്കെ തർക്കമുള്ള കാര്യമുണ്ടല്ലോ. അതുപോലെയാണോ അച്ഛനും അമ്മയും അങ്ങനെ ആയിരുന്ന? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരാൾ കൂടെ ഇരുന്ന് ഇരിക്കില്ലായിരുന്നു. നോക്ക, അതൊക്കെ സ്വന്തം കാര്യമല്ലേ പറയുന്നത്. ആത്മാവിനെ അന്വേഷിക്കുന്നതൊക്കെ എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം ആൾക്കാരാണ്. സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരും ആത്മാവിനെ അന്വേഷിച്ച് നടക്കുന്നു. ആരാധനയൊക്കെ ആശ്രയിക്കുന്നതെന്ന് പറയുന്ന അതിന് ആത്മാവുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അവരൊന്നും ആത്മാവിനെ കുറിച്ചൊന്നും ഒരിക്കലും ചിന്തിക്കത്തുമില്ല. ഇവിടെ ഇപ്പോ ഒന്ന് രസീത് എഴുതി പൂജയും നടത്തിയിട്ട് പോകുന്ന ഒരു ആത്മാവിനെ അന്വേഷിച്ചാണോ വരുന്നത്? അതോ ലോട്ടറി താഴെ നിന്നൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അത് അടിക്കാനാണോ രസീത് എഴുതുന്നത്? എന്തിനാണ്? ആത്മാവിനെ അറിയാനാണോ രസീത് എഴുതുന്നത്? 50 രൂപ കൊടുത്ത് ഗുരുപൂജയാണ്, ഇപ്പൊ എത്ര രൂപയാണ്? 70 രൂപ കൊടുത്ത് ഗുരുപൂജ നടത്തുന്ന ലോട്ടറി അടിക്കാനാണോ ആത്മാവിനെ അറിയാനാണോ? ജനങ്ങൾക്കൊന്നും അതിനോടൊന്നും താല്പര്യമൊന്നും ഇല്ല. അത് സുഖശാന്തിയൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട്. അതിനുവേണ്ടി അവർ ആരും ആത്മാവിന്റെ പുറകെ പോകത്തില്ല. സുഖശാന്തിയൊക്കെ നേടാൻ ഈ ലോകത്ത് ഒരുപാട് മാർഗങ്ങളുണ്ട്, അതിൽ പോകും. അല്ല, ലോകത്തുള്ള എല്ലാരും എന്താണ് സുഖവിശാന്തി? 100 രൂപ കൈ കിട്ടിയാ ശാന്തിക്ക് വേണ്ടി ചിലരെവിടെയാ പോകുന്നു? എവിടെയാ പോകുന്നു? അതുകൊണ്ട് അതുകൊണ്ട് ഈ ആത്മാവിനെ ആത്മാവ് എന്നൊക്കെ പറയുന്നത് ചുരുക്കം ചില ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരാശയമാണ്. അപ്പൊ അവരതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു, അങ്ങനെ പോകുന്നു. അത് കുറച്ചു പേരുണ്ട്, അല്ല സമൂഹം അങ്ങനെയൊന്നുമല്ല പോകുന്നു. പിന്നെ ഈ ഭൗതികമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ പിന്നെ ആത്മാവിന് യാതൊരു സ്ഥാനവുമില്ല. എല്ലാം ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അതിന്റെ കാര്യങ്ങൾ. അതിലാണ് അവരുടെ ചിന്ത. അവരതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിനപ്പുറം എന്താണ്, ഒരാത്മാവുണ്ട്, അങ്ങനെയൊക്കെ അറിഞ്ഞ് ചിന്തിക്കുന്ന വേറൊരു വിഭാഗം. ഒരു വിഭാഗം ഈ ഭൗതികമായ കാര്യങ്ങൾ തന്നെ ചിന്തിക്കുന്നു, അതിൽ തന്നെ പോകും. വേറൊരു വിഭാഗം അങ്ങനെയല്ല, ഈ ഭൂതങ്ങൾക്കപ്പുറമുണ്ട് ആത്മാവ്, അങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ ഭൗതികമായി ചിന്തിക്കുന്നവരും ആധ്യാത്മികമായി ചിന്തിക്കുന്നവരും രണ്ടു കൂട്ടരാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പൊ നിങ്ങളെ കണ്ടിട്ട് ഒരു ഭൗതികവാദി പറയും, നിങ്ങളൊക്കെ വെറും ഭൗതികവാദികളാണ്, ആത്മീയം എന്ന് പറയുന്നില്ല എന്ന് പറയും. നിങ്ങൾ നോക്കി ഭൗതികവാദിയെ നോക്കിയിട്ടും പറയും, നിങ്ങൾ ഭൗതികമാണ് അന്വേഷിക്കുന്നതെങ്കിലും നിങ്ങൾ ഭൗതികമല്ല, നിങ്ങൾ അന്വേഷിക്കുന്ന ആത്മാവിനെയാണെന്ന് പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്, കുറ്റം പറയുന്നതാണ്. മനസ്സിലായോ? അതിനപ്പുറം ഇതൊക്കെ ഓരോരോ മനുഷ്യൻ പ്രത്യേകം അന്വേഷിക്കുന്നതാണ്. അത് നമ്മൾ ഈ പറഞ്ഞു വരുന്ന വിഷയമായിട്ട് എന്താ വന്ന്, നിങ്ങളെങ്ങനെയും ചോദിച്ചിട്ട് എന്ന് ചോദിച്ച ഇന്നലെങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് അപ്പൊ ഇവിടെ പറയുന്നത് നമ്മൾ വേർതിരിച്ചറിയേണ്ട ഒരു കാര്യം, അഹിംസ എന്ന് പറയുന്നത് ഒരു ആത്മീയ വ്രതമായിട്ട് ഗുരു സ്വീകരിച്ചിരുന്ന ഒന്നാണ്. ഒരുവന്റെ ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം, പ്രധാന ഭാഗമായിരിക്കണം അഹിംസാവ്രതം എന്ന് പറയും. ഒന്നിനെയും കൊല്ലരുത്, തിന്നാൻ വേണ്ടിയും കൊല്ലരുത്. ഇതാണ് ഇവിടെ പറയുന്നത്. കൊല്ലുക എന്നുള്ളൊരു വിഷയമാണ്, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് തിന്നാൻ വേണ്ടി കൊല്ലുന്നു. അപ്പൊ മത്സ്യവും മാംസവും തിന്നാൻ വേണ്ടി കൊല്ലരുത്. അത് ഗുരുവിന്റെ ജീവിതത്തിൽ നിരന്തരം അവസാനം വരെ അതിന് വളരെ ശ്രദ്ധ ഉണ്ടായിരുന്നു. സ്വയം ആ ഒരു വ്രത ശീലിച്ചിരുന്നു. എന്നാൽ ഗുരുവിന്റെ അടുത്ത് വന്നിരുന്ന ആൾക്കാർ മത്സ്യവും മാംസവും കഴിക്കുന്നവരുണ്ടായിരുന്നു. അവരോടൊന്നും ബലാത്കാരമായിട്ട് അത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ല, അങ്ങനെ നിർബന്ധം പിടിച്ചിട്ടില്ല. ഒരാളങ്ങനെ മത്സ്യവും മാംസവുമൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കാൻ വയ്യാത്തതാണെങ്കിൽ ഒരിക്കൽ ആലുവ അദ്വൈത ആശ്രമത്തിൽ ടി കെ മാധവനാണെന്ന് തോന്നുന്നു അല്ലേ, അല്ലേ അല്ലേ, ചെന്ന് കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ആ അത് തന്നെ പറഞ്ഞത്. അപ്പോ മാധവൻ ഇവിടെ താമസിക്കത്തില്ല, ഇവിടെ സസ്യാഹാരമായോണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പുറത്തു പോയി കഴിക്കാമെന്ന് പറഞ്ഞു. ബലാത്കാരമായിട്ട് ഒരാളെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അതൊക്കെ സ്വയം ആന്തരികമായ ഒരു ബോധത്തിൽ വരേണ്ടതാണ്. പക്ഷെ ആശ്രമത്തിൽ നിയമം ഉണ്ടായിരുന്നു, മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല. നിങ്ങളിപ്പോ ആശ്രമത്തിൽ അല്ലെങ്കിൽ ആശ്രമ ജീവിതമാണ് സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല. അതിന് ഗുരു മാതൃകയായിരുന്നു, താനും അങ്ങനെ കഴിക്കുന്നില്ല. അപ്പൊ ആശ്രമത്തിൽ അതാണ് സിസ്റ്റം, ഇവിടെ കഴിയുന്നവർ. പക്ഷേ പുറത്തുനിന്ന് വന്ന ഒരാൾ, അയാൾക്കത് കഴിക്കാതിരിക്കുന്ന ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞു നിങ്ങൾ പുറത്തു പോയി കഴിക്കുക. അതില് പറഞ്ഞിപ്പോ ഗുരുവിന് ഇങ്ങനെ ഒരു സിദ്ധാന്തമുണ്ട്, എല്ലാ ആത്മീയക്കാരും ഇങ്ങനെ ഒരു സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നവരല്ല. ചില ആശ്രമങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്, മത്സ്യം മാംസവും കഴിക്കുക. കഴിക്കുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ വരാൻ കാരണം അവിടുത്തെ ഗുരുക്കന്മാര് മത്സ്യമൊക്കെ കഴിക്കുന്നവരും ശീലിച്ച് കഴിച്ച് ശീലിച്ചുകൊണ്ട് അവർക്ക് അതിന്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അവരത് വിടാൻ വയ്യ, അവർക്കിടയ്ക്ക് കഴിക്കണം. അപ്പൊ ശിഷ്യന്മാരടുത്ത് കഴിക്കരുതെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അവൻ പറഞ്ഞ് താല്പര്യമുള്ളവർ കഴിച്ചോ. ഇതൊക്കെ ഓരോ സൗകര്യങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ചാണ്. നിർബന്ധമില്ല. നിങ്ങൾക്ക് മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട. പക്ഷെ ഗുരുവിന് കഴിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് എന്ത് ചെയ്തു, ശിഷ്യന്മാർക്ക് ഒരളവ് കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്കും കഴിക്കാം, മത്സ്യം കഴിക്കാം, അങ്ങനെയുള്ള ആശ്രമങ്ങളുണ്ട് അവിടെ. ആ അതുപോലെ ഒരു നില. പക്ഷെ ഗുരു എന്ത് ചെയ്തു, ഗുരു സ്വയം കഴിക്കാത്തതുകൊണ്ട് ആശ്രമത്തില് എന്താണ് ആരും കഴിക്കേണ്ടെന്ന് നിയമം വെച്ചു. അങ്ങനെ വെച്ചു. അപ്പൊ കഴിക്കുകയോ കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല അവിടെ പ്രാധാന്യം. ഗുരു കൊടുത്തിരിക്കുന്നു കൊല്ലരുതെന്നുള്ളത്, ജീവിതത്തിൽ അഹിംസ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പൊ മൃഗങ്ങളെ കൊല്ലാതിരിക്കുക, മനുഷ്യരെ കൊല്ലാതിരിക്കുക. ഇന്നത്തെ ആധുനിക മനുഷ്യൻ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. ആധുനിക മനുഷ്യൻ വളരെ വളരെ വളരെ മാറിക്കൊണ്ടിരിക്കുക എന്നുവെച്ചാൽ വലിയ വലിയൊരു സമൂഹം വീഗൻസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരുപാട് പേര് മത്സ്യമാംസങ്ങൾ ഉപേക്ഷിക്കുന്നു. അവര് നല്ല മാറ്റമാണ്. അങ്ങനെ പക്ഷെ ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്ന ഈ മതങ്ങളും ആചാരങ്ങളും ഒക്കെയാണ്. ഒരാളുടെ മതവിശ്വാസമാണ് ഇത് കഴിച്ചേ പറ്റുമെന്ന് പറഞ്ഞാൽ അവൻ കഴിക്കും. മതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അഹിംസാവൃതം ചില മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവർക്ക് വിടാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോ എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന മനുഷ്യന് മുന്നോട്ട് പോകുന്നതിന് എപ്പോഴും തടസ്സമായി നിൽക്കുന്ന മതങ്ങളാണ്. മതങ്ങളും ഇത്തരം വിശ്വാസങ്ങളും ഇത്തരം ആചാരങ്ങളുമാണ്. അതിൽ നിന്നൊക്കെ മനുഷ്യൻ സ്വതന്ത്രനായാലേ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും അത് മുന്നോട്ട് തന്നെ പോകും. കാരണം മനുഷ്യൻ കൃത്രിമമായി പോഷകാഹാരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലം വരുമ്പോൾ ഇതിനെയൊന്നും കൊല്ലേണ്ട ആവശ്യം വരില്ല. പ്രകൃതിയില് പ്രകൃതിയിൽ തന്നെ ഒരു സന്തുലനമുണ്ട്. മനസ്സിലായി? കാട്ടിൽ എന്തുകൊണ്ട് മാൻ പെരുകുന്നില്ല? കാരണം അവിടെ പുലി ഉള്ളതുകൊണ്ട്. പുലിയുണ്ടെങ്കിൽ മാനും പെരുകത്തില്ല, പുലി കൊന്ന് തിന്നോളും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? സന്തുലിതമായ അവസ്ഥയിലായിരിക്കും. മനുഷ്യൻ ഇതിന് കൈകടത്തി അവൻ പുലിയെ വേട്ടയാടാൻ തുടങ്ങി, മാന് പോകും, പിന്നെ മാനിനെയും വേട്ടയാടേണ്ടി. ഇതാണ് മനുഷ്യൻ എപ്പോഴും പറ്റുന്നത്. പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ജീവനാശം എന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. ഈ പ്രകൃതിയിൽ എത്രയോ ജീവികളുണ്ടായിരുന്നു, വംശമറ്റുപോയി. ഇപ്പോ പുറത്തുനിന്ന് ചീത്ത ഇവിടെ കൊണ്ടുവന്നു, കാരണം അതവിടെ വംശമായിട്ട് പോയി. വീണ്ടും ഇത് വംശനാശം വരും. അങ്ങനെ വരും. മനുഷ്യൻ ബുദ്ധിയുള്ളതുകൊണ്ടാണ് അവൻ അതിജീവിക്കുന്നത്. ചിലപ്പോൾ അവന്റെ ബുദ്ധി തന്നെ അവനെ നശിപ്പിക്കുകയും ചെയ്യും. ബുദ്ധി തന്നെ അവന്റെ നാശത്തിനും കാരണമായി തീരും. അതൊന്നും പറയാൻ പറ്റില്ല, അത് പ്രവചിക്കാൻ പറ്റത്തില്ല. പക്ഷെ പ്രകൃതി ഇങ്ങനെ എന്താണ് കാലം, പ്രകൃതി പരിണാമം അനുസരിച്ച് കുറെ ജൈവവർഗങ്ങൾ നശിക്കുന്നു, പുതിയത് ഉണ്ടാകുന്നു, അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനധികം കൈകടത്തിയിട്ട് കൊല്ലാൻ തുടങ്ങുമ്പോൾ എല്ലാം ഇതാകും. ഇപ്പൊ ആൾക്കാരെയൊക്കെ പട്ടി കടിച്ച് എന്തേ പട്ടി കടിച്ച് ഏകദേശം ഒരു 30,000 വർഷമായെന്നാ പറയുന്നു. മനുഷ്യൻ പട്ടിയെ അടുപ്പിക്കാൻ തുടങ്ങി. ചെന്നായികളെ ചെന്നായ അടുപ്പിച്ചാണ്, ചെന്നായ അടുപ്പിച്ച് അവൻ ക്രമേണ ക്രമേണ അതിനെ ബ്രീഡ് ചെയ്താണ് അവന് പലതരത്തിലുള്ള ഇന്നിപ്പോ പോക്കറ്റി കൊണ്ട് വെച്ച് കിടക്കാനുള്ള പട്ടി വരെ അവൻ ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അവൻ എന്തിട്ട് എന്ത് ചെയ്തു, അവൻ വളർത്തി കൊണ്ടുവന്നതിന് ശേഷം അവനെ റോഡിൽ തള്ളി, അവന് വളർത്താൻ വയ്യ. അപ്പൊ ഇപ്പൊ അതെന്ത് ചെയ്യുന്നു, ഇവനെ കയറി കടിക്കുന്നു. അവന് വെറുതെ അനുകുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാരാ ഇതിന് ഉത്തരവാദി? കാട്ടിൽ കിടന്ന ജീവിയെ ഇങ്ങനെ ബ്രീഡ് ചെയ്ത് അവന്റെ വീട്ടിൽ കൊണ്ടുവന്നു, പിന്നെ അവൻ റോഡിൽ തള്ളി, ഇപ്പൊ അത് അവനെ കടിക്കുന്നു. കുറ്റമല്ല ആർക്ക്? ഈ കാട്ടിൽ കിടന്ന ജീവിക്ക്. ഇത് ചെയ്തതാര്? മനുഷ്യൻ. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പട്ടി എങ്ങനെ വന്നിവിടെ? പട്ടി പെരുകിയത് എങ്ങനെ ആയിക്കോട്ടെ, പട്ടി എവിടുന്ന് വന്നു? ആ കാട്ടിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി വന്നതാണോ? മനുഷ്യനാണ് ഇതിനെ കൊണ്ടുവന്നത്. എന്നിട്ട് അതിനെ റോഡിലാക്കിയത് മനുഷ്യനാണ്. കാട്ടി കിടന്ന പട്ടി ഒരിക്കലും തനിയെ റോഡിൽ വന്നില്ല. കാട്ടി കിടന്ന ചെന്നായി ഇന്നും പുറത്തു വന്നിട്ടില്ല. ഇന്നും ചെന്നായി റോഡിൽ വരത്തില്ല കാട്ടി തന്നെ. ഉള്ളത് മനുഷ്യനാണിത് ചെയ്തത്. തീറ്റ കളഞ്ഞിട്ടല്ല ആന കാട്ടിലിറങ്ങുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ കാട്ടില് തീറ്റ ഇല്ലാതെ വരുമ്പോഴാണ് മനുഷ്യൻ വനം കയ്യേറി കയ്യേറി കയ്യേറി വരുന്നത്. അപ്പൊ പ്രകൃതിക്ക് മൊത്തം മാറ്റം വന്നു. ചൂട് കാലമായി കഴിഞ്ഞാൽ വനത്തിൽ വെള്ളമില്ല. അപ്പൊ അത് വെള്ളം തേടി നാട്ടിലിറങ്ങും. വെള്ളം കയറി നാട്ടിലിറങ്ങുമ്പോൾ അതിന് ബുദ്ധിയില്ലല്ലോ, എല്ലാം തിന്നും നശിപ്പിക്കും. വിശന്നിട്ടാണ് നാട്ടിലിറങ്ങുന്നത് മനുഷ്യൻ. അതിന്റെ ആവാസ വ്യവസ്ഥയെ മനുഷ്യൻ എന്ത് ചെയ്ത് തകർത്തു. അല്ല അവിടെ തിന്നും എടുത്തിട്ട് നാട്ടിലിറങ്ങി ബിസ്ക്കറ്റ് കഴിക്കാന്ന് പറഞ്ഞൊന്നും ഒരാനയും വരാറില്ല. മനസ്സിലായോ? ഇതൊക്കെ മനുഷ്യൻ തന്നെയാണ് ഇതിന് ഉത്തരവാദി. അപ്പൊ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും മനുഷ്യൻ, പ്രതിവിധികളും മനുഷ്യൻ കണ്ടുപിടിക്കും. അത് ആ മൃഗങ്ങളുടെ ജോലിയല്ല. പട്ടിക്ക് ഉത്തരവാദിത്വമില്ല അത് കടിക്കുന്നതിന്. അത് കടിക്കുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എന്താണോ പ്രതിവിധി അത് മനുഷ്യനാണ് ചെയ്യേണ്ടത്. കാരണം ഇത് ചെയ്തു വെച്ച മനുഷ്യൻ. പട്ടി ഒന്നും ചെയ്തിട്ടില്ല, അത് നിരപരാധിയാണ്. അതിന് പേ പിടിച്ചതും അതിന്റെ കുറ്റം കൊണ്ടല്ല. മറ്റുള്ള എല്ലാ ജീവിയുടെ, എല്ലാ ഭൂമണ്ഡലത്തിലുള്ള സർവ്വജീവിയുടെ മേലും മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് അതീശത്വം സ്ഥാപിച്ചു. അപ്പോ ചിലപ്പോ അത് നമുക്ക് ഗുണം ചെയ്യും, ചിലപ്പോ ദോഷം ചെയ്യും. രണ്ടിനും ഉത്തരവാദി മനുഷ്യനാണ്, ആ ജീവികളല്ല. അപ്പോ ഭക്ഷണത്തിന് വേണ്ടി ജീവികളെ കൊല്ലരുത് എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് പലതരത്തിലുള്ള വാദങ്ങളും ഉണ്ടാവും. ജീവികൾ പെരുകത്തില്ല, അങ്ങനെയൊക്കെയുള്ള. അപ്പോ അത് ഏത് വന്നാലും ശരി, ഇതെന്താണ് ഇപ്പൊ മനുഷ്യന് ആധ്യാത്മികമായൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിന് ഏറ്റവും യോജിച്ച കാര്യമാണ് എന്ത്? അഹിംസാവൃതം. അത് സ്വീകരിക്കാനാണ് പറയുന്നത്. അല്ല, സമൂഹം മൊത്തത്തിൽ മാംസഭക്ഷണം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പോ അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഗുരു സാധാരണ മനുഷ്യനോട് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്: കൊല്ലരുത്, കുടിക്കരുത്. ഇതുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു എന്നാ? എന്നാലോചിച്ച് നോക്കുക, സമൂഹത്തിൽ എത്ര പേര് ആ ഒരു ഉപദേശത്തെ സ്വീകരിച്ചിട്ടുണ്ട്? പണ്ട് ബുദ്ധൻ പറഞ്ഞതും മഹാവീരൻ, വർദ്ധമാന മഹാവീരൻ പറഞ്ഞതൊക്കെ ഉപദേശം തന്നെയാണ്: കൊല്ലരുത്, കുടിക്കരുത്. പക്ഷെ സമൂഹം അത് ചൊവിക്കൊണ്ടില്ല. അപ്പൊ ഈ ഇത്ര മനുഷ്യൻ പിന്നെ ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നവരെ, അവരെ ഈ ഉപദേശങ്ങൾ അവരുടെ ജീവിതത്തിൽ പാലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു യുക്തിയാണ്, ഒരു ബുദ്ധിയാണ്. എന്ത്? എന്താണ്? അവരെ ദൈവമാക്കുക. ഇത് എളുപ്പ വഴിയാണ്. ദൈവം പറഞ്ഞാൽ നമുക്ക് മനുഷ്യന് അനുസരിക്കാൻ ബാധ്യതയെന്നു. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുസരിക്കാൻ ഒരു ബാധ്യത വരും. കാരണം അവർ മനുഷ്യരാണ്. നമുക്ക് അത് അനുസരിക്കണമെന്നോ, കുറെയെങ്കിലും നമ്മുടെ ജീവിതത്തെ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം പറഞ്ഞ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുസരിക്കാൻ തോന്നത്തില്ല. കാരണം അതാരാ ഈ ദൈവം എന്ന് ചോദിക്കും. അപ്പോ അതുകൊണ്ടാണ് ഗുരുക്കന്മാരെല്ലാം ദൈവമാക്കി അങ്ങ് മാറ്റത്. ദൈവമാക്കി മാറ്റിക്കളയുകയാണ്. പിന്നെ ജനങ്ങൾക്ക് ബാധ്യതയെന്ന്, പറയുന്നത് സ്വീകരിക്കണം എന്നൊന്നും. അപ്പൊ ദൈവമായി കഴിഞ്ഞാൽ പിന്നെ അവര് എന്താ പിന്നെ പ്രതീക്ഷിക്കുന്നത്? എന്താണ് അവരിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട സദുപദേശങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൽ നിന്ന് പിന്നെ അവർ പ്രതീക്ഷിക്കുന്ന അത്ഭുതങ്ങളാണ്. ദൈവമായ പിന്നെ ആ വ്യക്തിയിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? അത്ഭുതങ്ങൾ. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി പിന്നെ അവർ സമീപിക്കുന്നവരെ നമ്മുടെ തിരുമേനിമാരെയാണ്. തിരുമേനിമാരിലൂടെ ദൈവത്തെ സമീപിച്ച് ലോട്ടറി അടിപ്പിക്കുക, ആ രീതിയിലേക്ക് പോകും. അല്ലാതെ അവരൊരിക്കലും എന്താണ് ആ ദൈവം എന്ത് പറഞ്ഞു, ആ ദൈവമല്ലേ പിന്നെ ആ ബാധ്യത തീർന്നു, പറഞ്ഞാൽ അനുസരിക്കുക എന്നുള്ള ബാധ്യത അവിടെ അവിടെ അവസാനിച്ചു. അതുകൊണ്ട് ആ പറയുന്ന ഗുരു പറഞ്ഞ കാര്യങ്ങളൊന്നും സമൂഹമൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. സമൂഹത്തിൽ അത് ഒന്നും സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ വ്യക്തികളെ സ്വാധീനിച്ചിട്ടുണ്ട്, വ്യക്തികളെ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളെ മാത്രം, സമൂഹത്തിൽ അത് സ്വാധീനം ചെലുത്തുന്നു. അപ്പൊ അത് ഗുരുവിനും അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഗുരു നിർബന്ധിക്കാത്തത്. ഇനി അങ്ങനെ മത്സ്യമാംസങ്ങളൊക്കെ തിന്നുന്നതാണെങ്കിൽ തിന്നിട്ട് പറഞ്ഞിട്ടെന്താ കാര്യം? പിന്നെ ഇത് ഉൾക്കൊള്ളാൻ മനസ്സുള്ളവരത് ഉൾക്കൊട്ടെ, ഉൾക്കൊണ്ട് ജീവിക്കട്ടെ എന്ന് കരുതി. അതായത് ആത്മീയമായ ജീവിതത്തിൽ മാത്രമേ ഇത് സാധ്യമാകൂ, അല്ലാതെ ഒരിക്കലും ഈ അഹിംസ എന്ന് പറയുന്ന വ്രതം ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല ഒരിക്കലും. അങ്ങനെ ഒരു ആത്മീയമായ ജീവിതത്തിൽ മാത്രമേ ഒരാൾക്ക്, അയാളുടെ ഒരു ആത്മീയത ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് കുടിക്കാതെ ജീവിക്കാനും പറ്റും. അല്ലെങ്കിൽ അവർ ചോദിക്കും, കുടിച്ചാൽ എന്താ കുഴപ്പം, എന്താ പ്രശ്നം കുടിച്ചാല്? അങ്ങനെ അവർ ചിന്തിക്കും. അപ്പോ അങ്ങനെ ചിന്തിച്ചാൽ നിമിഷം അയാളുടെ ഉള്ളിൽ നിന്ന് ആത്മീയത തകർന്നു, പിന്നെ അങ്ങനെ ഒരു ആത്മീയ വിചാരമേ ഇല്ല, അത് പോയി. സന്യാസി ആയാലും ശരി, തിരുമേനി ആയാലും ശരി, പിന്നെ അവരുടെ ലോകം വേറെന്നാണ്. കുടിച്ചും ജീവിക്കാം, മത്സ്യമാംസങ്ങളൊക്കെ കഴിച്ചും ജീവിക്കാം, എന്താ പ്രശ്നം? അങ്ങനെ അപ്പം എന്തുവരെ ആത്മീയ മൂല്യം എന്ന് പറയുന്നത് പിന്നെ നഷ്ടപ്പെട്ടു, പിന്നെ മൂല്യതയില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറയുന്നത്, ഇവിടെ അഹിംസ എന്ന് പറയുന്ന ഒരു മൂല്യ അധിഷ്ഠിത സിദ്ധാന്തമാണ്. അല്ല ശുദ്ധാശുദ്ധങ്ങളോ ഭക്ഷ്യ അഭക്ഷ്യങ്ങളെ കുറിച്ചുള്ള ചിന്തയല്ല. ഇന്നത് ഭക്ഷിക്കുന്നു, ഇന്നത് ഭക്ഷിക്കില്ല, ഇന്ന അതിലാണ് ശുദ്ധി, ഇന്നതിൽ അശുദ്ധി, ആ ചിന്തയല്ല. അഹിംസ എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിത രീതിയാണ്. അഹിംസ എന്ന് പറയുന്ന ഒരു വൃത്തത്വം അത് മനസ്സിലാക്കിയില്ലെങ്കിൽ സന്യാസിമാരും മദ്യപിക്കും, സന്യാസിമാരും ചിക്കൻ ഫ്രൈ കഴിക്കും, ചില്ലി ചിക്കൻ കഴിക്കും, അങ്ങനെ വരും. അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇവിടുത്തെ ഒരു സ്വാമി എന്നോട് പറഞ്ഞു, ഒരു ഗൃഹസ്ഥന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ രണ്ട് സ്വാമിമാരി ഇരിപ്പുണ്ട്. അവര് ചില്ലി ചിക്കനും റമ്മും അടിച്ചിട്ടിരുന്ന് പാട്ട് പാടുന്നു, ആഘോഷിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു. കണ്ട സ്വാമി എന്നോട് പറഞ്ഞാണ്, അന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല, ഞാൻ പറയത്തില്ല ആരാണെന്ന്, കണ്ടതാരാണെന്നും പറഞ്ഞ ആരാണെന്ന്. അപ്പൊ ഇയാൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി നടന്നു, അതിനൊരു സാക്ഷിയാവണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നാളെ നിങ്ങൾ ഇത് ചെയ്യാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇത് ഭക്ഷ്യ അപക്ഷ്യ, എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിക്കണ്ട എന്നുള്ളൊരു നിയമമല്ല. നിങ്ങൾ എങ്ങനെ ശുദ്ധരാകുന്നു, എങ്ങനെ അശുദ്ധരാകുന്നു എന്നുള്ള ഇതല്ല. മൂല്യാധിഷ്ഠിതമായ ഒരു അഹിംസാവ്രതം ഒരവന്റെ ആത്മീയ ജീവിതത്തിൽ ആ മൂല്യത അത് പോയാൽ പിന്നെ തീർന്നു. സ്വീകരിച്ച് മുമ്പോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലേ ഇതൊക്കെ നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇതുപോലെയാവും, പറഞ്ഞതുപോലെയാവും. അതപ്പതിച്ചു പോകും. പക്ഷെ അവരെ സംബന്ധിച്ച് ഇത് അതപ്പതനൊന്നുമല്ല, അവരെ സംബന്ധിച്ച് അതിൽ എന്താ തെറ്റ്? അപ്പോ ഇതൊക്കെ ചെയ്യുന്നവര് തന്നെ എന്താണ്, ഒരു വേദി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് പറയും ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ലോക ഗുരുവാണ്. ഇതുവരെ അങ്ങനെ ഒരു ഗുരു ഉണ്ടായിട്ടില്ല, ഇനിയൊരു ഗുരു ഉണ്ടാകാനും പോകുന്നു. ലോകത്തിന്റെ മുഴുവൻ ഗുരുവാണ് ഇതും പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു? ഇത് പറയുമ്പോ അവരുടെ ഗുരു നാരായണ ഗുരുവല്ല, അവർ പറയും പണ്ട് നാരായണത്തെ ഭ്രാന്തൻ വെള്ളം അടിച്ച് മാംസം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ഗുരു മാറി, അങ്ങനെ ഏതോ ഒരു കഥയിൽ വായിച്ചിട്ടുണ്ട്, മനസ്സിലായോ? നാരായണത്തെ ഭ്രാന്തൻ പണ്ട് ഒരുപാട് അടിച്ചിട്ട് ഫിറ്റായില്ല. അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ഒരു സ്വാമിയുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ സ്വാമി. അപ്പൊ അവിടെ പെട്ടെന്ന് ഗുരുവിനെ മാറ്റേണ്ട, അപ്പൊ ലോക ഗുരുവിനെ വേണ്ട, ഈ ഗുരു മതി. അപ്പൊ അവിടെ എന്താണ്, മൂല്യബോധം നഷ്ടപ്പെട്ടു, അതാണ് വേണ്ടത്. ഇത് ഇന്നത്തെ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്, കഥയല്ല പറയുന്നത്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അഹിംസാവ്രതം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാട്ട് പഠിച്ച് പ്രാർത്ഥനയും നടത്തി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. കയ്യിരിപ്പ് എന്താണെന്നുള്ളതിനൊരു ഒരു പ്രധാന കാര്യമാണ്. നമുക്ക് എല്ലാത്തിനും അവസരം കിട്ടും, മനസ്സിലായി? അവസരങ്ങളുടെ എല്ലാത്തിനുമുണ്ട്, ലോകത്ത് അവസരങ്ങളെല്ലാത്തിനുമുണ്ട്. എന്താണ്, കള്ളുകുടിക്കാതെയും മാംസം ഭക്ഷിക്കാതെയും ജീവിക്കാനും അവസരമുണ്ട്. ഇതൊക്കെ കഴിച്ച് ജീവിക്കാനുള്ള അവസരങ്ങളും ധാരാളമുണ്ട്. മനുഷ്യൻ ഏത് വേണോ ചെയ്യാം, പക്ഷെ ലോക ഗുരുവാണെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യരുത്. അവിടെയാണ് കഷ്ടം. അത് പറഞ്ഞിട്ട് ചെയ്യരുത്, അത് പറയുന്നു ഇതുകൂടെ ചെയ്യരുത്, അവിടെ തകരാറാണ്. അപ്പൊ ഗുരുവിനെ മാറ്റരുത്, ഞങ്ങൾ വേറെ ഗുരുവിന്റെ ഇതാണെന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഇനി ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നുണ്ട്.